السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ അൽബൈളാവിയിലെ സൂറത്തുൽ ബഖറയുടെ എട്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മുടെ ഇൽമിൽ സിയാദത്ത് നൽകുകയും നമ്മുടെ അറിവുകൾ കൂടുതൽ ഉപകാരപ്രദമാക്കുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ആദ്യം നമ്മൾ ഇന്നെടുക്കുന്ന ഭാഗങ്ങൾ വായിക്കുന്നു, പിന്നീട് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. വസലാസ സുലാസിയാത്തിൻ ലിമജി ഇഹാഫിൽ അക്സാമി സലാസത്തി ഫി സലാസ അഷറത്ത സൂറത്തൻ തംബീഹൻ അല അന്ന ഉസൂലൽ അബിനിയത്തിൽ മുസ്തഅമലത്തി സലാസത്ത അഷറ അഷറത്തു മിൻഹ ലിൽ അസ്മാഇ വസലാസത്തു ലിൽ അഫ്ആലി വറുബാഇയതൈനി വഖുമാസിയതൈനി തംബീഹൻ അല അന്ന ലികുല്ലി മിൻഹുമ അസ്ലൻ കജഅഫർ വസഫർജൽ വമുൽഹഖൻ കഖർദദ് വജഹംഫൽ ولعلها فرقت على الصور ولم تعد بأجمعها في أول القرآن لهذه الفائدة مع ما فيه من إعادة التحدي وتكرير التنبيه والمبالغة فيه والمعنى أن هذا المتحدى به مؤلف من جنس هذه الحروف أو المؤلف منها كذا. ഇത്രയും ഭാഗങ്ങളാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഖാഫ്, സാദ്, നൂൻ എന്നീ ഏകാക്ഷരനാമങ്ങൾ മൂന്ന് സൂറത്തുകളിലായി കൊണ്ടുവന്നതിനെ കുറിച്ച്. താഹ, താസീൻ, യാസീൻ, ഹമീം എന്നീ ദ്വയാക്ഷരനാമങ്ങൾ ഒമ്പത് സൂറത്തുകളിലായി കൊണ്ടുവന്നതിനെ കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. വസലാസ സുലാസിയാത്തിൻ, മൂന്ന് അക്ഷരങ്ങൾ വീതമുള്ള പ്രാരംഭാക്ഷരനാമങ്ങൾ കൊണ്ടുവന്നതിനെ കുറിച്ചാണ്. വസലാസ സുലാസിയാത്തിൻ മൂന്ന് ത്രയക്ഷരനാമങ്ങളെ ആ ഉമ്മിയ പറഞ്ഞു. ലിമജി ഇഹാഫിൽ അക്സാമി സലാസത്തി, മൂന്ന് കിസ്മുകളിലും കലിമത്തുകളുടെ മൂന്ന് കിസ്മുകളായ ഇസ്മിലും ഫീലിലും ഹർഫിലും ത്രയക്ഷരങ്ങളുള്ള പദങ്ങൾ വരുന്നതുകൊണ്ട് അവ മൂന്ന് രൂപത്തിൽ അലിഫ് ലാം മീം, അലിഫ് ലാം റ, താ സീം മീം എന്നീ മൂന്ന് രൂപത്തിൽ ആ ഉമ്മിയ പറഞ്ഞു. ഫി സലാസാശ്രത്ത സൂറത്തൻ, പതിമൂന്ന് സൂറത്തുകളിലായി പറഞ്ഞു. മൂന്നക്ഷരങ്ങളുള്ള മൂന്ന് പദങ്ങൾ പതിമൂന്ന് സൂറത്തുകളിലായി പറഞ്ഞു. അലിഫ് ലാം മീം എന്നത് സൂറത്തുൽ ബഖറയിൽ, സൂറത്തു അല ഇമ്രാനിൽ, സൂറത്തുൽ ഖുമാൻ, സൂറത്ത് അൻകബൂത്ത്, സൂറത്തുർ റൂം, സൂറത്തു സജദ ഇങ്ങനെ ആറ് സൂറത്തുകളിൽ അലിഫ് ലാം മീം എന്ന പദം പറഞ്ഞു. അലിഫ് ലാം റ എന്നത് സൂറത്തു യൂനുസ്, സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറത്തു ഇബ്രാഹിം, സൂറത്തുൽ ഹിജർ എന്നീ അഞ്ച് സൂറത്തുകൾ അലിഫ് ലാം റ എന്ന പദം കൊണ്ട് ആരംഭിക്കപ്പെട്ടു. സൂറത്തു ഷുഅറാഉം സൂറത്തുൽ ഖസസും താസീം മീം എന്ന പദം കൊണ്ടും ആരംഭിക്കപ്പെട്ടു. അങ്ങനെ ആറ്, അലിഫ് ലാം മീം, അഞ്ച് അലിഫ് ലാം റ, രണ്ട് താസീം മീം ഇങ്ങനെ പതിമൂന്ന് സൂറത്തുകളിലായിട്ടാണ് ഈ ത്രയക്ഷര നാമങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. തംബീഹൻ ഉണർത്താൻ വേണ്ടി, അല അന്ന ഉസൂലൽ അബ്നിയത്തിൽ മുസ്തഅമലത്തി ഉപയോഗിക്കപ്പെടുന്ന പദനിർമ്മിതികളുടെ അടിസ്ഥാനങ്ങൾ, അടിസ്ഥാന പദങ്ങൾ സലാസത്ത് അഷറ പതിമൂന്നെണ്ണമാണ് എന്ന് ഉണർത്താൻ. അഷറത്തു മിൻഹ ലിൽ അസ്മാഇ വസലാസത്തു ലിൽ അഫ്ആലി, പതിമൂന്നിൽ നിന്ന് പത്തെണ്ണം ഇസ്മുകൾക്കും മൂന്നെണ്ണം ഫീലുകൾക്കും. അടിസ്ഥാന നിർമ്മിതിയായിട്ടുള്ള ഫ ഐനി ലാമ് ഫ അൽ എന്ന പദം വസ്നായി എടുത്താൽ ഫ ഇന് മൂന്ന് ഹർക്കത്തുകൾ വരാം. ഫ ഫി ഫു, ഐനിന് മൂന്ന് ഹർക്കത്തുകളും ഒരു സുക്കൂനും വരാം, അഥവാ നാലവസ്ഥ വരാം. ഫ മൂന്ന് രൂപത്തിലും ഐന് നാല് രൂപത്തിലും വരാമെന്നതിൽ നിന്ന് നാല് ഗുണിക്കണം മൂന്ന് സമം പന്ത്രണ്ട്, പന്ത്രണ്ട് രൂപത്തിൽ ഒരു നിർമ്മിതിയെ മാറ്റിമറിക്കാവുന്നതാണ്. സയ്യിദ് എന്ന് പറയുമ്പോൾ ഫഅൽ എന്ന വസ്നിനും ഇൽമ് എന്ന് പറയുമ്പോൾ ഫിഅൽ എന്ന വസ്നിനും, അങ്ങനെ പന്ത്രണ്ട് വസ്നുകളിൽ നിന്ന് പത്ത് വസ്നുകളിലും ഇസ്മുകളെ നമുക്ക് കാണാം. ഫഇന് ലമ്മും ഐനിന് കസ്റുമായി ഫുഇൽ എന്ന വസ്നോ, ഫഇന് കസ്റും ഐനിന് ലമ്മുമായി ഫിഉൽ എന്ന വസ്നോ ഉണ്ടാവില്ല. അപ്പോൾ ആ രണ്ട് വസ്നുകൾ മാറ്റിവെച്ചാൽ പത്ത് വസ്നുകൾ, അടിസ്ഥാന നിർമ്മിതിയായിട്ടുള്ള പത്ത് വസ്നുകൾ. ഈ പത്ത് വസ്നുകളാണ് ഇസ്മുകളുടെ അടിസ്ഥാനപരമായ നിർമ്മിതികൾ എന്നും, ഫീലുകൾ അവയുടെ അടിസ്ഥാനമായിട്ടുള്ള മാളി മാറൂഫായ ഫീലിനെടുത്താൽ അവ മൂന്ന് രൂപത്തിൽ വരാം. ഫാഫീല് മാറില്ലല്ലോ, എപ്പോഴും മഫ്തൂഹായിരിക്കും. ഐൻ ഫീല് ഫത്ഹും കസ്റും ലമ്മും വരാം. ഫഅല ഫഇല ഫഉല, ലറബ ശരിബ കറുമ, ഇങ്ങനെ മൂന്ന് നിർമ്മിതികളാണ് ഫീലിന്റെ അടിസ്ഥാന നിർമ്മിതികളായി നമുക്ക് കാണുന്നത്. പത്തെണ്ണം ഇസ്മിന്റെയും, പത്ത് പ്ലസ് മൂന്ന് ഈസ് ഈക്വൽ ടു പതിമൂന്ന്. പതിമൂന്ന് പദനിർമ്മിതികൾ, ഉപയോഗിക്കപ്പെടാറുള്ള പദനിർമ്മിതികളുടെ അടിസ്ഥാനങ്ങൾ, അടിസ്ഥാന പദനിർമ്മിതികൾ ഇവയാണ് എന്ന് സൂചിപ്പിക്കാൻ മൂന്ന് പദങ്ങളുള്ള അലിഫ് ലാം മീം, അലിഫ് ലാം റ, തസീം മീം എന്നിവ പതിമൂന്ന് സൂറത്തുകളിലായി ഉപയോഗിക്കപ്പെട്ടു എന്നതുകൂടി വിലയിരുത്തുമ്പോൾ, നേരത്തെ പറഞ്ഞ ഏത് സാഹിത്യകാരനെയും ഏത് അരീബായ അദീബിനെയും തോൽപ്പിച്ചു കളയുന്നവയാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നാലക്ഷരങ്ങളും അഞ്ചക്ഷരങ്ങളും ഉള്ളവയെ രണ്ട് വീതമാണ് പറഞ്ഞിട്ടുള്ളത്. നാലക്ഷരമുള്ള അലിഫ് ലാം മീം സാദ് എന്ന പദം കൊണ്ട് സൂറത്തുൽ ആറാഫ് ആരംഭിക്കപ്പെടുന്നു. അലിഫ് ലാം മീം റ എന്ന പദം കൊണ്ട് സൂറത്തുർ റഅദും ആരംഭിക്കപ്പെടുന്നു. അഞ്ചക്ഷരമുള്ള കാഫ് ഹായ ഐൻ സാദ് എന്ന പദം കൊണ്ട് സൂറത്തു മറിയം ആരംഭിക്കപ്പെടുന്നു. ഹമീം ഐൻ സീം കാഫ് എന്ന പദം കൊണ്ട് സൂറത്തു ഷൂറായും ആരംഭിക്കപ്പെടുന്നു. നാലക്ഷരമുള്ളവയും അഞ്ചക്ഷരമുള്ളവയും ഈ രണ്ട് വീതം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സന്ദേശമാണ് അദ്ദേഹം പറയുന്നത്. തംബീഹൻ, ഉണർത്താൻ വേണ്ടി. അല അന്ന ലികുല്ലി മിൻഹുമ അസ്ലൻ കജാഫർ വ സഫർജൽ, ഈ രണ്ടെണ്ണത്തിനും അഥവാ നാലക്ഷരമുള്ളതിനും അഞ്ചക്ഷരമുള്ളതിനും അസ്ലുമുണ്ട് മുൽഹക്കുമുണ്ട്. ജാഫർ സഫർജൽ പോലെ അസ്ലുമുണ്ട്, വ മുൽഹക്കൻ തഖർദദ് വ ജഹൻഫൽ, കർദദ് ജഹൻഫൽ എന്നിവ പോലെ മുൽഹക്കുമുണ്ട്, അസലിനോട് ചേർക്കപ്പെട്ടവയുമുണ്ട് എന്ന് ഉണർത്താൻ വേണ്ടി. ജാഫർ എന്ന് പറയുന്ന പദം നാലക്ഷരമുള്ള പദമാണ്. നദി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വ്യക്തികളുടെ പേരായും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പദമാണത്. സഫർജൽ എന്നാൽ നമ്മൾ മലയാളത്തിൽ സഫർജൽ എന്നൊക്കെ പറയുന്ന കിൻസ് എന്ന വളരെ പ്രസിദ്ധമായ പഴമാണ്. അസ്ലിയായ അഞ്ചക്ഷരമുള്ള പദമാണല്ലോ അത്. അതുപോലെ അതിനോട് മുൽഹക്കായ പദവുമുണ്ട്, അതിനോട് ചേർക്കപ്പെട്ട പദവുമുണ്ട്. കർദദ് വ ജഹൻഫൽ, കർദദ് കുന്ന് മല എന്നിവക്കൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു പദമാണ് കർദദ്. അതുപോലെ വ ജഹൻഫൽ, ജഹൻഫൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെയും കഴുതിയുടെയും ഒക്കെ ചുണ്ടിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഭാഗത്തിനാണ് ജഹൻഫൽ എന്ന് പറയാറുള്ളത്. ഉരമുള്ള ചുണ്ടുള്ളവരെ കുറിച്ച് ഈ ഒരു അർത്ഥത്തിൽ ജഹൻഫൽ എന്ന് പറയപ്പെടാറുണ്ട്. അങ്ങനെ റുബായിക്ക് അസ്ലും മുൽഹക്കുമുണ്ട്, ഹുമാസിക്ക് അസ്ലും മുൽഹക്കുമുണ്ട് എന്നുണർത്താൻ റുബായിയത്തായതിനെയും ഹുമാസിയത്തായതിനെയും രണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ രണ്ട് സൂറത്തുകളിലായി ആ ഉമ്മി പറഞ്ഞു. വലഅല്ലഹ ഫുരിഖത്ത് അലസ്സുവരി വലം തുഅദ്ദ ബി അജ്മഇഹ ഫി അവ്വലിൽ ഖുർആനി ലിഹാദിഹിൽ ഫഇദ, മുഴുവനും ഖുർആന്റെ ആദ്യത്തിൽ തന്നെ എണ്ണപ്പെടാതെ വ്യത്യസ്ത സൂറത്തുകളിലായി ഇവയെ വിട്ടുപിരിക്കപ്പെട്ടത് ലിഹാദിഹിൽ ഫഇദ, ഈ ഫഇദക്ക് വേണ്ടിയാവാം എന്ന് അദ്ദേഹം പറഞ്ഞതിരാണ്. ഈ പറഞ്ഞ മുഫ്രദത്തായും സുനായിയായും സുലാസിയായും റുബായിയായും ഖുമാസിയായും വ്യത്യസ്ത സൂറത്തുകളിൽ ഇങ്ങനെ പരാമർശിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ വിശദീകരിച്ച ഈ ഫായിദക്ക് വേണ്ടിയാവാം എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നത് ഒരു മറുപടി കൂടിയാണ്. അഥവാ മുമ്പ് നമ്മൾ സൂചിപ്പിച്ച അക്ഷരങ്ങളുടെ വ്യത്യസ്ത ജിൻസുകളിൽ നിന്ന് പാതി കൊണ്ടുവന്നു എന്നതൊക്കെ ഖുർആന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നാലും സാധിക്കാവുന്നതല്ലേ ഉള്ളൂ, പിന്നെന്തിനാണ് വ്യത്യസ്ത സൂറത്തുകളിൽ വ്യത്യസ്ത എണ്ണം അക്ഷരങ്ങളായൊക്കെ ഇവയെ പറയപ്പെട്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ്. അങ്ങനെ ഒരക്ഷരമായി, രണ്ടക്ഷരമായി, മൂന്നക്ഷരമായി, നാല് അഞ്ച് അക്ഷരങ്ങളായി വ്യത്യസ്ത സൂറത്തുകളിൽ, വ്യത്യസ്ത എണ്ണം സൂറത്തുകളിൽ പരാമർശിക്കപ്പെട്ടത് നമ്മൾ ഈ വിശദീകരിച്ച ഫായിദക്ക് വേണ്ടിയാവാം എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നതോടുകൂടെ ഇത്ര കൂടി അദ്ദേഹം പറയുന്നു. മാമാഫീഹി മിൻ ഇആദത്തി തഹദ്ദി വതക്രീരി തംബീഹി വൽമുബാലഗത്തി ഫീഹി. അത് മാത്രമല്ല, ഈ പറഞ്ഞ പ്രയോജനം മാത്രമല്ല ഉള്ളത്, വ്യത്യസ്ത സൂറത്തുകളിൽ വിട്ടുപിരിക്കപ്പെട്ടതിൽ നിന്ന് വെല്ലുവിളി ആവർത്തിക്കുക എന്ന, ഉണർത്തൽ ആവർത്തിക്കുക എന്ന, ആ ഉണർത്തലിൽ കടുപ്പം കാണിക്കുക എന്ന പ്രയോജനം കൂടി ഇങ്ങനെ വ്യത്യസ്ത സൂറത്തുകളിലായി ഇവയെ വർഗീകരിക്കപ്പെട്ടതിൽ നിന്ന് വായിച്ചെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു തരാണ്. അടുത്ത സൂറത്ത് ആരംഭിക്കുമ്പോഴും ഈ അലിഫ് ലാം മീം കേൾക്കുമ്പോൾ, പിന്നെ കുറെ കഴിഞ്ഞ് അലിഫ് ലാം മീം സാദ് കേൾക്കുമ്പോൾ ഈ ഉണർത്തൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അദീബ് തോറ്റുകൊണ്ടേയിരിക്കുന്നു. ഉമ്മിയിൻ്റെതല്ല ഇത് എന്ന്, ഉമ്മിയിന് സാധിക്കാത്തതാണ് ഇത് എന്ന് എതിരാളികൾക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള പ്രയോജനം കൂടി വ്യത്യസ്ത സൂറത്തുകളിലായി ഇവയെ വിട്ടുപിരിക്കപ്പെട്ടതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഇമാം ബൈളാവി റഹിമഹുല്ല നമ്മെ പഠിപ്പിച്ചു തരികയാണ്. വൽമാന അർത്ഥം അന്ന ഹാദൽ മുതഹദ്ദ ബിഹി മുഅല്ലഫു മിൻ ജിൻസി ഹാദിഹിൽ ഹുറൂഫി. ഈ വെല്ലുവിളിക്കപ്പെടാൻ ഉപയോഗിക്കപ്പെടുന്ന ഈ ഖുർആൻ ഈ ഹറഫുകളുടെ വിഭാഗത്തിൽ നിന്ന്, ഈ ഹറഫുകളുടെ വർഗത്താൽ രൂപീകരിക്കപ്പെട്ടതാണ്, കോർത്തിണക്കപ്പെട്ടതാണ്, ഇണക്കിയുണ്ടാക്കപ്പെട്ടതാണ് എന്നോ, അവിൽ മുഅല്ലഫു മിൻഹ കദ, അവിൽ മുഅല്ലഫു മിൻഹ ഈ ഹറഫുകളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടത് കദ ഈ വെല്ലുവിളിക്കപ്പെടുന്ന കലാമാകുന്നു എന്നോ ആണ് അർത്ഥം എന്നുകൂടി പറഞ്ഞ് ആ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അതിനൊരു മുബ്തദ സങ്കല്പിക്കുകയോ അതിനൊരു ഖബർ സങ്കല്പിക്കുകയോ ആവാമെന്ന് ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. ഈ വെല്ലുവിളിക്കപ്പെടുന്ന ഈ ഖുർആനാകുന്നത് അലിഫ് ലാം മീം എന്ന അക്ഷരങ്ങളുടെ വർഗത്തിൽ നിന്ന്, വർഗത്താൽ രൂപീകരിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അലിഫ് ലാം മീം എന്ന ഈ അക്ഷരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ഖുർആൻ കഥ നിങ്ങളോട് വെല്ലുവിളിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന കലാമാണ്, ഖുർആനാണ്. നേരത്തെ ഇമാം ബൈളാവി റഹ്മഹുള്ള സൂചിപ്പിച്ചതുപോലെ ഇതിന് പ്രത്യേക ഇഅ്റാബിന്റെ ആവശ്യമില്ല എന്ന രൂപത്തിലും, അതല്ല ഇഅ്റാബിന്റെ മഹലിൽ വേണമെങ്കിൽ ഈ രൂപത്തിലും, മുബ്തദഇനെയോ ഖബറിനെയോ സങ്കല്പിക്കപ്പെട്ട രൂപത്തിലും പറയാവുന്നതാണ് എന്നുകൂടി ഇതിൽ സൂചനയുണ്ട് എന്ന് ഷറഹുകളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നു. അക്ഷരങ്ങൾ കൊണ്ട്, അക്ഷരങ്ങളുടെ നാമങ്ങൾ കൊണ്ട് സൂറത്തുകൾ തുടങ്ങിയതിനെപ്പറ്റി അദ്ദേഹം പ്രബലമാക്കിയ, ഇമാം ബൈളാവി റഹ്മഹുള്ള പ്രബലമാക്കിയ അഭിപ്രായമാണ് ഇത്രയും സമയം നമ്മൾ വിശദീകരിച്ചത്. സുമ്മ ഇന്ന മുസമ്മയാത്തിഹ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ഈ ചർച്ച ഖുർആനെ വെല്ലുവിളിക്കുന്നവരുടെ മുന്നിൽ അക്ഷരങ്ങളുടെ നാമങ്ങൾ പറയുന്ന ഉമ്മി എന്നതിൽ നിന്ന് ആ ഉമ്മി ആ അക്ഷരങ്ങളെ കൊണ്ടുവന്നതിലെ അത്ഭുതങ്ങൾ കൂടി, ഒരിക്കലും ആ ഉമ്മിയിന്റെ വാക്കുകളല്ല ഇത്, ആ ഉമ്മിയിന്റെ വാക്കുകളായിരുന്നുവെങ്കിൽ വലിയ സാഹിത്യ പടുക്കളായ അവർക്കതിനെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ചില സൂറത്തുകളുടെ തുടക്കത്തിൽ പരാമർശിക്കപ്പെട്ട പ്രാരംഭാക്ഷര നാമങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന പൊരുളുകൾ പരതുമ്പോൾ തന്നെ ഏത് അദീബും തോറ്റുപോകുന്നു എന്നതിൻ്റെ ന്യായങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഈ അൽഹുറൂഫുൽ മുഖത്തായയെ കുറിച്ചുള്ള മറ്റ് ചില അഭിപ്രായങ്ങൾ കൂടി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ചയാവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഖുർആന്റെ പൊരുളുകളെ മനസ്സിലാക്കാൻ, ഖുർആനിലെ ആശയ തലങ്ങളിൽ സ്പർശിച്ച് ആനന്ദം കണ്ടെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله.